അല്ല, പക്ഷേ അവർ പരലോകത്തെ ഭയപ്പെടുന്നില്ല. അല്ല, തീർച്ചയായും ഇത് ഒരു ഉത്ബോധനമാകുന്നു. ആകയാൽ ആരുദ്ദേശിക്കുന്നുവോ അവരത് ഓർമ്മിച്ചു കൊള്ളട്ടെ. അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിലല്ലാതെ അവർ ഓർമ്മിക്കുന്നതല്ല. അവനാകുന്നു ഭക്തിക്കവകാശപ്പെട്ടവൻ, പാപമോചനത്തിന് അവകാശപ്പെട്ടവൻ.